ഇവിടെ വിട്ടുപോയൊരു സൂത്രമുണ്ട്, പൂർവസദൃശ സമ ഊനാർത്ഥ കലഹ നിപുണ മിശ്ര ശ്രഷ്ണേഹി. തൃതീയാന്തം ഏതൈ പ്രാഗത് മാസപൂർവ മാതൃസദൃശ പിതൃസമ ഊനാർത്ഥേ മാഷൂനം കർഷാവണം മാഷവികലം വക്കലക ആചാര നിപുണ. ഗുഡമിശ്ര ആചാരസൃഷ്ണ മിശ്രഗ്രഹണേ സോപസർഗസ്യ വിഗ്രഹണം മിശ്രം ജനുപസർഗമസന്തോ ഇത്യത്ര അനുപസർഗഗ്രഹണാത് ഗുഡസമ്മിശ്രാഹ ധാനാഹ അവരസ്യ ഉപസംഖ്യാനം മാസേന അവരോ മാസാവര. തൃതീയാന്തം ഏതൈ പ്രവത്. ഇത്രയും ശബ്ദങ്ങൾ പൂർവം സദൃശം സമം ഊനാർത്ഥം എന്ന് പറഞ്ഞാൽ ഊന ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ, അതാണ് ഊനാർത്ഥം. ഇവിടെ പറയുന്ന ഊന ശബ്ദത്തെ മാത്രം ഗ്രഹിച്ചാൽ പോരാ, അതുകൊണ്ടാണ് ഊനാർത്ഥം എന്ന് പറഞ്ഞത്. ഊന ശബ്ദം പോലെയുള്ള വേറെ ശബ്ദമാണ് അവരെ ശബ്ദം. ഊനം കുറഞ്ഞത്, അതിനെയും ഗ്രഹിക്കാം. അവിടെ ഊനാർത്ഥം എന്ന് പറയുന്നതിൽ ആർത്ഥശബ്ദം പൂർവസദൃശ സമ ഊനാർത്ഥം അങ്ങനെ എടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ പൂർവാർത്ഥം സദൃശാർത്ഥം സമാർത്ഥം ഊന അങ്ങനെ എടുക്കാൻ പാടില്ല. പിന്നെയോ ഊനാർത്ഥത്തോട് മാത്രം എടുക്കാം. കാരണം തൊട്ടു മുമ്പിൽ സമ സദൃശ രണ്ട് ശബ്ദങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കാരണം സമയുടെ അർത്ഥമാണ് സദൃശത്തിന്. അപ്പോൾ ഊനാർത്ഥത്തിന് പൂർവത്തിനോട് ചേർത്തിരുന്നെങ്കിൽ സമയും സദൃശവും പറയേണ്ട കാര്യമില്ല. സമ എവിടെ ചേർത്ത് കഴിഞ്ഞാൽ സമാർത്ഥം എന്ന് പറഞ്ഞാൽ ഏത് കിട്ടും? സദൃശം കിട്ടും. അപ്പം സമവും സദൃശവും പ്രത്യേകം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഊനാർത്ഥം എന്നുള്ളത് കൊണ്ട് ഊന ശബ്ദത്തിൻ്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ. പിന്നെ ഊന അർത്ഥവും നമ്മുടെ അർത്ഥശബ്ദവും നൽകാൻ പാടില്ല, എന്നാലും തെറ്റും. പിന്നെ അർത്ഥം എന്ന് പറയുന്ന ഇവിടെ ശബ്ദമല്ല വാച്യമാണ്. ശബ്ദത്തെ എടുക്കരുത്, ഊന ശബ്ദത്തിൻ്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളെന്നെടുക്കണം. ഇവിടെ അർത്ഥശബ്ദത്തിന് വാച്യം, അതായത് അർത്ഥശബ്ദത്തിന്റെ വാച്യമായി വരുന്ന എന്താണോ അർത്ഥം അങ്ങനെ എടുക്കണം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അർത്ഥ ശബ്ദത്തെ എടുക്കുകയാണെങ്കിൽ തൃതീയാന്തവും അർത്ഥശബ്ദവുമായിട്ട് സമാസം ചെയ്യണമെന്ന് വരും. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഊന ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുമായിട്ട് തൃതീയാന്തത്തിന് സമാസം ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവിടുത്തെ അർത്ഥശബ്ദം കൊണ്ട് ശബ്ദത്തെ അല്ലേ എടുക്കേണ്ടത്? പിന്നെയോ അർത്ഥത്തെ, അർത്ഥം എന്ന് പറഞ്ഞാൽ ഊന ശബ്ദത്തിൻ്റെ അർത്ഥത്തിലുള്ള മറ്റ് ശബ്ദങ്ങളെന്ന് അപ്പോൾ അർത്ഥം കിട്ടും അർത്ഥത്തെ എടുക്കുമ്പോൾ. എന്തുകൊണ്ട്? കാരണം അർത്ഥശബ്ദമായിട്ടുള്ള സമാസം നേരത്തെ പറഞ്ഞു, തൃതീയ തത്കൃതാർത്ഥേന. അവിടെ പറഞ്ഞു തൃതീയാന്തം അർത്ഥേന സഹവാസമസ്യത, തൃതീയാന്ത അർത്ഥശബ്ദമായിട്ട് സമാസം ചെയ്യുന്നുണ്ട്. അവിടെ അർത്ഥശബ്ദം എന്ന് പറഞ്ഞാൽ അർത്ഥശബ്ദത്തെ എടുക്കണം, അതിന്റെ അർത്ഥത്തെ എടുക്കരുത്. അർത്ഥശബ്ദത്തിന്റെ അർത്ഥം എന്താണോ അർത്ഥം തന്നെ, അതെടുക്കരുത്. അപ്പോൾ മുമ്പ് അർത്ഥശബ്ദം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ അർത്ഥം എന്നുള്ളതുകൊണ്ട് എന്തിനെ എടുക്കണം? വാച്യം, അർത്ഥശബ്ദത്തിന്റെ വാച്യം. എന്നിട്ട് ഊനശബ്ദത്തോട് സമാസം ചെയ്ത് അതിന്റെ അർത്ഥം വരും. ഊനശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ ഊന അവര തുടങ്ങിയ ശബ്ദങ്ങളും തൃതീയാന്തമായ സംബന്ധവുമായിട്ട് സമാസം വരും. തൃതീയ തത്കൃതാർത്ഥേന ഗുണവേനേന എന്ന് പറയുന്നിടത്ത് നിന്ന് തൃതീയ എന്ന് പറയുന്ന ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. പിന്നെ കലഹശബ്ദം, നിപുണശബ്ദം, മിശ്രശബ്ദം, ശ്ലക്ഷണശബ്ദം. ശ്ലക്ഷണ എന്ന് പറഞ്ഞാലും സമർത്ഥൻ എന്നുള്ള അർത്ഥമാണ്. ഇത്രയും ശബ്ദങ്ങൾ, ഇത്രയും സുബന്ധങ്ങളാണ്, ഇത്രയും ശബ്ദങ്ങളുമായിട്ട് സഹ തൃതീയാന്തം സുബന്ധം വാ സമസ്യ. തൃതീയാന്തമായ സുബന്ധങ്ങൾ ഈ ശബ്ദങ്ങളുമായിട്ട് സമാസിക്കുന്നു. അപ്പൊ ഇവിടെ ആദ്യ ഉദാഹരണം കൊടുക്കുന്ന മാസപൂർവ എന്നാണ് വിഗ്രഹിക്കുന്നത്. മാസേന പൂർവ, ജ്യേഷ്ഠനും അനുജനും ഉണ്ട്. അതിന് അനുജൻ എന്ന് പറയുന്നത് മാസപൂർവ, ഒരു മാസം പൂർവ്വത്തിലുള്ള അങ്ങനെ. ഇവിടത്തെ തൃതീയാന്തം എന്ന് പറയുന്ന ഏതാണ്? അല്ല, ഏതെങ്കിലും ജ്യേഷ്ഠ എന്തായാലും ഒരു മാസം പൂർവ്വത്തിൽ ജനിക്കില്ലല്ലോ. വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ, പഠനത്തിൽ, അത് ആരിലും വരാൻ, ജ്യേഷ്ഠനും വരാൻ, പൂർവ്വത്തിൽ വരണ ഏതെങ്കിലും ഒരു കാര്യത്തിൽ. വയസ്സുകൊണ്ടെന്തായാലും വരത്തില്ല, മറ്റേതെങ്കിലും ഒരു വിഷയം. ജ്യേഷ്ഠനോ അനുജനോ രണ്ടുപേരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇയാൾ ഒരു മാസം പൂർവ്വം ഇവിടെ വന്നു, മറ്റാൾ ഒരു മാസം കഴിഞ്ഞു വന്നു, അങ്ങനെ പ്രായം വെച്ചല്ല. മാസേന പൂർവ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ തൃതീയാന്തം ഏതാണ്? മാസേന. പൂർവശബ്ദമായിട്ട് സമാസം വരുന്നു. സുബന്ധേന സവാ സമസ്യത വികല്പമാണ് സതത്പുരുഷ. ഇവിടെ മാസേന എന്ന് പറയുന്നത് തൃതീയ വന്നിരിക്കുന്നത്. പൂർവശബ്ദത്തിന്റെ യോഗത്തിൽ ഏതാണ് വരേണ്ടത്? ഏതാണ്? ഏത് സൂത്രം? അന്യാരാധിതരർത്ഥേ ദിശ്ശബ്ദാഞ്ചുത്തരപദാത് ആഹിയുക്തേ. ദിശി ദുഷ്ടശബ്ദ ദിശ്ശബ്ദ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. തത്കാലം ദിക്കിന്റെ വാചകമല്ലെങ്കിലും, ഇവിടെ ഇപ്പൊ പൂർവ്വശബ്ദം ദിക്വാചകമാണോ കാലവാചകമാണോ? കാലമാണ്. അപ്പോ ദിശബ്ദം എന്ന് പറയുന്നുണ്ട്, അത് ദിക്കിനെ കുറിക്കുന്ന ശബ്ദം തന്നെ ആയിരിക്കണമെന്നില്ല. പിന്നെയോ, കാലത്തെ കുറിക്കുന്ന ശബ്ദമായാലും ശരി, പഞ്ചമി വരണം. അപ്പോ ഇവിടെ തൃതീയാണ് വിഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ തൃതീയ വരുവാല്? രണ്ടു വർഷം. ഒന്ന് ഹേതു, ഹേതു പ്രകാരം തൃതീയ വരും. മാസം ഹേതുവായിട്ട് പൂർവ്വത്തിലായോ? എന്നുവെച്ചാൽ ഒരു മാസം മുമ്പ് എന്ന് പറയുമ്പോൾ ആ മുമ്പായത് എന്തുകൊണ്ട്? മാസം കൊണ്ട്. അങ്ങനെ ഹേതു തൃതീയ വരാം. ഇവിടെ മാത്രമല്ല, ഇനി വരുന്നിടത്തുമല്ല ഇതുപോലെ മനസ്സിലാക്കാം. പിന്നെ വരുന്ന എങ്ങനെ? അതേവ ജ്ഞാപക. ഈ സൂത്രം തന്നെ ജ്ഞാപകമാണ്. ഈ സൂത്രം പറയുന്ന എന്താണോ? തൃതീയാന്തമായ ശബ്ദങ്ങൾ പൂർവ്വശബ്ദമായിട്ട് സമാസം വരും. മാസേന പൂർവ എന്ന് പറയുന്നിടത്ത് തൃതീയ വന്ന് എങ്ങനെ? ഈ സൂത്രം തൃതീയാന്തമായ ഒരു ശബ്ദവും പൂർവ്വശബ്ദവുമായിട്ട് സമാസത്തെ വിധിച്ചിരിക്കുന്നുണ്ട്. ഈ സൂത്രം തന്നെ ജ്ഞാപകമാണ്, പൂർവത്തിൽ തൃതീയ വരാം. അങ്ങനെയും സ്വീകരിക്കും. ഇപ്പൊ മാസേന പൂർവ ഇത്യത്ര മാസ പൂർവ സു ഇതി അലൗകിക വിഗ്രഹേ പൂർവസദൃശ സമൂനാർത്ഥ കലഹ നിഗ്ന മിശ്രസൃഷ്ണൈ ഇത്യനേന സൂത്രേണ സമാസേ ജാതേ കൃതത് സമാസാശ്ചേത്യനേന സമാസ പ്രാതിയസഞ്ജ്ഞായാം സുബോധാതു പ്രാതിപദികേന സുബ്ലുക്കി കർമാനിർദ്ദിഷ്ടം സമാസ ഉപസ്ജനമിത്യനേന പ്രഥമാനിർദ്ദിഷ്ടസ്യ തൃതീയാന്ത മാസശബ്ദസ്യ ഉപസർജനസംജ്ഞായാം ഉപസർജനം പൂർവമിത്യനേന തസ്യ ശബ്ദസ്യ പൂർവനിപാതേ കൃതേ മാസ പൂർവ ഇതി സ്ഥിതേ ഏകദേശപൂർണ്ണം അനന്യവത്യനേന പ്രാതിപതിസംജ്ഞായാം ഞാ പ്രാതിപതിയ പ്രത്യയ പരസ്യത്യനേന സ്വാദ്യുത്പത്തോ പ്രഥമ ഏകോചന മാസപൂർവ ഇതി സിദ്ധ്യതി ഏവം ദ്വിതീയാദിഷ്വപി എന്നതാണ് അതിന്റെ പ്രക്രിയ. അടുത്തു വരുന്ന നിശബ്ദമാണ് മാതൃ സദൃശ വിഗ്രഹം എങ്ങനെയാണ്? മാത്ര സദൃശ എന്ന് വരുന്നു. അപ്പൊ ഇവിടെ തൃതി വിധിക്കുന്നതിനൊരു സൂത്രം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതാണ്? തുല്യാർത്ഥയിൽ അതിൽ ഉപമാഭ്യാം തൃതീയ അന്യദരസ്യം. തുല്യ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളിൽ ഇവിടെ യോഗത്തിൽ തൃതീയ വികല്പമായി വരും, തൃതീയ അല്ലെങ്കിൽ ഷഷ്ടി വരും. ആ തുല ഉപമാഭ്യാം തുല ഉപമാ ശബ്ദങ്ങളുടെ യോഗത്തിൽ വരത്തില്ല. അപ്പൊ ഇവിടെ അടുത്തു വരുന്ന രണ്ട് ശബ്ദം സദൃശ സമ രണ്ടും തുല്യ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളാണ്. അതിൻ്റെ യോഗത്തിൽ തുല്യാർത്ഥയിൽ അത് ഉപമാഭ്യാം തൃതീയ അന്യദരസ്യം പ്രകാരം തൃതീയ വരുന്നു. മാത്ര സദൃശ മാതൃസദൃശ പിത്ര സദൃശ പിതൃസദൃശ എന്ന് രണ്ടിടത്തും വിഗ്രഹിക്കും. ഇവിടെ വികല്പമായിട്ട് ഷഷ്ഠിയും വരാം. ഷഷ്ഠി ഒന്ന് എങ്ങനെ വിഗ്രഹിക്കും? മാതുഹു സദൃശ മാതൃസദൃശ പിതുഹു സദൃശ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്ന സൂത്ര ഷഷ്ഠി, അതുകൊണ്ട് സമാസം വരും. ഇവിടെ ഇപ്പൊ തൃതീയ സമാസം വരുന്നു. മാത്ര എന്നുള്ള രൂപം എങ്ങനെയാണ് തൃതീയയിൽ വരുന്നത്? ഏത് സൂത്രം പ്രവർത്തിച്ചിട്ടാണ്? ഏത് സൂത്രം അവിടെ പ്രവർത്തിച്ചിട്ടാണ് മാത്ര എന്നൊന്ന്? ഇഗോയണസ് പിത്ര അവിടെ അതുപോലെ തന്നെ മാതുഹു പിതുഹു എന്നുള്ളടത്ത് അടുത്തകത്ത് അടുത്തകത്ത് രാസസ്യ മാത്ര സദൃശ പിത്ര സദൃശ എന്നുള്ളത് പ്രക്രിയ പഴയതുപോലെ തന്നെ അതിന് പറയേണ്ട ആവശ്യം ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഒന്ന് ആവർത്തിച്ചിരിക്കാം. അങ്ങനെയാ അലോ വിഗ്രഹം എങ്ങനെയാണ്? മാതൃ ബാക്കി വിശേഷിച്ചൊന്നുമില്ല, മാതൃ ട എന്ന് വിഗ്രഹിക്കണമെന്നറിഞ്ഞാൽ ഏകാരാന്തമാണെന്നറിയാൻ വേണ്ടി പിതൃട്ട സമാസം. ഇവിടെ തൃതി വിധിക്കാൻ സൂത്രമുണ്ട് വിശേഷിച്ച്. തുമ്പ് വിശേഷിച്ചില്ലാത്തതുകൊണ്ടാണ് അവിടെ ഹേതു അല്ലെങ്കിൽ സൂത്ര ജ്ഞാപകമെന്ന് പറഞ്ഞത്. അപ്പം പൂർവ സദൃശ സമ അടുത്തു വരുന്ന ഊനാർത്ഥം ഊനാർത്ഥേ മാഷോനം കർഷാവണം. മാഷോനം എന്ന് വിഗ്രഹിക്കുന്നു. എങ്ങനെ മാഷോനം വിഗ്രഹിക്കുന്ന എങ്ങനെ? മാഷേ നയാണോ മാഷേ നയാണോ മാഷേണ എങ്ങനെ? മാഷേണ ഏതാണ്? ഏതാണ് അട്കുപ്പാണു വവായേ നത്തും വരുന്നു മാഷേണ ഊനം. അലോകിക്കുരു എങ്ങനെ? മാഷ ട ഊന സോ മാഷം എന്ന് പറയുന്നത് എന്താണ് സാധനം? ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴയ ഒരു അളവാണ്. സ്വർണം തൂക്കിയിട്ട് പറയുന്നു മാഷോനം, ഒരു മാഷം കുറവാണ്, ഒരു മഞ്ചാടിക്കൊരു കുറവെന്നൊക്കെ പറയുന്നു. ഇവിടെ പറയുന്നത് കാർഷാപണത്തെക്കുറിച്ച് പറയുന്നു. കാർഷാപണമെന്ന് പറയുന്നത് ഒരുപാട് മാഷങ്ങൾ കൂടി ചേർന്നതാണ്. കാർഷാപണമെന്ന് പറയുന്നത് പഴയ ഒരു രൂപയാണ്. അതിൽ ഒരു മാഷം കുറവുള്ള കാർഷാപണം എന്ന് വെച്ചാൽ ഒരു പൈസ കുറവുള്ള രൂപം, ഒരു രൂപ, ഒരു പൈസ കുറവുള്ള ഒരു രൂപ എന്ന് പറയുമ്പോൾ മാഷോനം കാർഷാപണത്തിൻ്റെ വിശേഷമായി പറഞ്ഞിരിക്കുന്നു. അതിന് പ്രക്രിയ പഴയതുപോലെ തന്നെ മാഷോനം. കാർഷാപണത്തിൻ്റെ വിശേഷണമായതുകൂടെ എങ്ങനെ പ്രയോഗിച്ചു? നമസ്കാരത്തിൽ പ്രയോഗിച്ചു മാഷോനം. ഊന അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ ഊന ശബ്ദം ന്യൂനം, അതാണ് ഊനം. അതിൻ്റെ അർത്ഥത്തിലുള്ള വേറൊരു ശബ്ദമാണ് വികലം, കുറവ് എന്നാണുള്ളത്. മാഷോനം, മാഷേണ ഊനം, അതുപോലെ മാഷവികലം, മാഷേണ വികലം. ആരോഗ്യ വിഗ്രഹം മാഷട്ട വികലസുഖം, മാഷവികലം. ഈ മാഷം എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അളവാണ്. ഒരു മാഷം കുറഞ്ഞ കാർഷാവണം, ഒരു രൂപയിൽ ഒരു പൈസ കുറഞ്ഞെന്ന് പറയുമ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമില്ല, കാർഷാപണത്തിൻ്റെ വിശേഷണമാണ്. ഊനാർത്ഥത്തിനാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ. മൂന്നാമത്തത് വാക്കലഹ. വാക് ശബ്ദത്തിൻ്റെ തൃതിയിൽ എങ്ങനെ വരും? വാച വാച. പ്രഥമയിൽ എങ്ങനെയുണ്ട് രൂപം? വാക് വാചോ വാച വാചം വാചോ വാച വാച. അലവഗ്രഹം എങ്ങനെ വരും? വാക്കാണോ വാച്ചാണോ? വാച്ച്, വാച്ച്, ട, കലഹ, സു. അപ്പൊ ഇവിടെ കലഹ ശബ്ദമുണ്ട്, വാക്കലഹ. അസിനാ കലഹ, അസികലഹ, വാളുകൊണ്ടുള്ള കലഹം. വാക്കുകൊണ്ടുള്ള കലഹമാണെന്ത്? വാക്കലഹം. അങ്ങനെയൊക്കെ വയ്ക്കാം. ശൂലേന കലഹ, ശൂലകല, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. വാക്കലഹം എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ പറയുന്നത് വഴക്ക് കൂടുന്നു എന്ന് പറഞ്ഞാൽ വാക്കലഹമാണ്. പിന്നെ നിപുണം, ആചാരേണ നിപുണ, ആചാര നിപുണ. അനുഗ്രഹം ആചാര ത നിപുണ സു. പ്രക്രിയ പഴയതുപോലെ തന്നെ, പൂർവസദൃശ സമ ഉനാർത്ഥ കലഹ നിപുണ വിശ്ല ശ്രഷ്ണേഹി സമാസം വരുന്നു. ശാസ്ത്രേണ നിപുണ, ശാസ്ത്ര നിപുണ, ഇതെല്ലാം പ്രയോഗിക്കാം. വ്യവഹാരേണ നിപുണ, വ്യവഹാര നിപുണ, സമർത്ഥനം നടത്തുന്ന നിപുണ. അടുത്ത മിശ്രശബ്ദം ഗുഡേന മിശ്ര, ഗുഡമിശ്ര. അളവഗ്രഹം ഗുഡ ട മിശ്ര സു. ഗുഡം ഗുളം എന്ന് പറഞ്ഞാൽ എന്താണ്? ശർക്കര. ഡലയോരഭേദ, ഡായില്ലായും വടക്കേന്ത്യക്കാർ അഭേദമായിട്ട് പ്രയോഗിക്കും. അവർ തിരിച്ചും മറിച്ച് ഉപയോഗിക്കും, ഡാക്കിയാലോ എല്ലാം ഉപയോഗിക്കും. അതുകൊണ്ട് ഗുളം ലായും അഭേദമായി ഉപയോഗിക്കും. ലളയോരഭേദ, അതൊക്കെ അവിടെയാണ്. ഇവിടെ അങ്ങനെ സർവ്വസാധാരണമല്ല, ചിലയിടത്തൊക്കെ ഉപയോഗിക്കും, അവിടെ അങ്ങനെ ഉപയോഗിക്കും. ലായും ലായും ഇവിടെ അഭേദമായി ഉപയോഗിക്കില്ല. ഇവിടെ കള്ളും കല്ലും ഒന്നാകത്തില്ല, രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷെ ചിലയിടത്ത് അങ്ങനെ ഉപയോഗിക്കും, ലായും ലായും. വടക്കേന്ത്യൻ അങ്ങനെ ഉപയോഗിക്കും. ഗുളം എന്ന് ഉപയോഗിക്കും, ഗുഡം എന്ന് ഉപയോഗിക്കും. ഗുഡേന മിശ്ര, ഗുഡം കൊണ്ട് ഗുഡം കലർത്തിയത്. യവഹ ഗുഡമിശ്ര യവഹ വ്രീഹി മാഷ എന്നെല്ലാം പറയാം. ഗുഡം കലർത്തിയ സാധനം ആണ് ഗുഡമിശ്ര. അലോകഗ്രഹം ഗുഡട്ട മിശ്രസ്. ആചാരശ്ലേഷ്ണ, ശ്ലേഷ്ണൻ എന്ന് പറഞ്ഞാലും സമർത്ഥനെന്നാണ്, നിപുണനെന്നാണ്. ആചാരേണ ശ്ലേഷ്ണ. അലോകഗ്രഹം ഗുഡട്ട ശ്ലേഷ്ണസ്. ആചാരശിക്ഷണം ഒന്നും അത്രയും വന്നു. എങ്ങനെ എങ്ങനെ സപ്തമിയ അത് അങ്ങനെയെല്ലാം വരുന്നിടത്ത് അങ്ങനെ ഒരു വിവക്ഷ ഉണ്ടെങ്കിൽ, വിധിക്കാൻ സൂത്രമുണ്ടെങ്കിൽ വേറെ വിഭക്തിയും വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഈ സൂത്രപ്രകാരം സമാസം വരത്തില്ല, മറ്റൊന്ന് ശാബ്ദബോധത്തിൽ വ്യത്യാസം വരും, വ്യത്യാസം വരും. ഇവിടെ ഇപ്പം തൃതീയാന്തവുമായിട്ട് സമാസം വിധിച്ചിരിക്കുകയാണ്. ഇവിടെ എങ്ങനെ വിഗ്രഹിക്കാൻ പറ്റുമോ? ആചാരേണ ശ്ലേഷ്ണ. ഇതേ സ്ഥലത്ത് വേറെ വിഭക്തി വരാൻ പറ്റുമെങ്കിൽ അതിന്റെ സൂത്രം ഏത് നോക്കണം, ആ സൂത്രം അനുസരിച്ച് സമാസം വരാം, കുഴപ്പമില്ല. ഷഷ്ഠി സമാസം വരാം, കാരണം സാമാന്യമായി ഷഷ്ഠി വരുമല്ലോ, അപ്പോൾ സമാസം വരാം. അങ്ങനെ ഒരു സ്ഥലത്ത് മറ്റു തരത്തിലും സമാസം വരാം, അതുകൊണ്ടാണ് പല അർത്ഥങ്ങൾ വരുന്നത്. പക്ഷെ പ്രയോഗം പ്രസിദ്ധമായിരിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് നോക്കണം. അതനുസരിച്ച് പോകുമ്പോൾ ആചാര നിപുണ എന്നൊക്കെ ഉള്ളിടത്ത് ആചാരേണ നിപുണ എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദബോധവും ആചാരേ നിപുണ എന്ന് പറയുന്നതിന് വരുന്ന ശബ്ദബോധവും തമ്മിൽ വ്യത്യാസം വരും. അതുകൊണ്ട് വരാൻ പാടില്ല എന്നില്ല. ഇവിടെ ഗുഡമിശ്ര എന്ന് വന്നു, അതുപോലെ വേറൊരു രൂപമുണ്ട് ഗുഡസമ്മിശ്ര. ഗുഡസമ്മിശ്ര അങ്ങനെ വരാൻ പാടില്ല. അതിന് നിയമം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്? എന്താ നിയമം? ഗുഡശബ്ദവും മിശ്ര ശബ്ദവുമായിട്ട് സമാസം വരാം, പക്ഷെ സമ്മിശ്ര ശബ്ദവുമായിട്ട് സമാസം വരാൻ സമാസം, അതായത് ഇവിടെ ഗുഡസമ്മിശ്ര എന്ന് സമാസം വരണമെങ്കിൽ ഇവിടെ തദന്ത വിധി വരണം. കാരണം മിശ്രാന്തമായ സുബന്ധവുമായി സമാസം വരണമെന്ന് വ്യാഖ്യാനിക്കണം. തൃതീയാന്തവും മിശ്രാന്തമായ സുബന്ധവുമായി സമാസം വരണം. അങ്ങനെ വരാം, കാരണം സുപ്പ് പൂർവ്വത്തിൽ നിന്ന് അനുവർത്തിക്കുന്നുണ്ട്, സമർത്ഥ ശബ്ദമാണ്. അപ്പോൾ സമർത്ഥ വിശേഷണമാകുമ്പോഴത്തേക്ക് മിശ്രാന്തമായ സമർത്ഥ ശബ്ദവുമായിട്ട് സമാസം വരാമെന്ന് അർത്ഥം കിട്ടാം. പക്ഷെ അതിനെ നിഷേധിക്കുന്നു. എന്താണ് സമാസ പ്രത്യയവിധവും നിഷേധ? സമാസവിധിയിലും പ്രത്യയവിധിയിലും തദന്ത വിധി പാടില്ല, അപ്പോൾ അത് വരാൻ പാടില്ല. അതാണ് കൃഷ്ണശ്രുത എന്ന് വരാം, പക്ഷേ കൃഷ്ണ പരമശ്രദ്ധ എന്ന് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും ജ്ഞാപകം ഉണ്ടെങ്കിൽ വരാം. ഇവിടെ ജ്ഞാപകമുണ്ട്, ഗുഡ സമ്മിശ്രം എന്നുള്ളതിന് ജ്ഞാപകമുണ്ട്. അവിടെ ജ്ഞാപകം എന്ന് പറഞ്ഞ ഒരു സൂത്രമാണ്, മിശ്രഗ്രഹണേ സ്വോപസർഗസ്യ വിഗ്രഹണം വാർത്തകം. മിശ്രശബ്ദത്തെ ഗ്രഹിക്കുമ്പോൾ ഉപസർഗസഹിതമായ മിശ്രശബ്ദത്തെ ഗ്രഹിക്കണം എന്നാണ്. ഉപസർഗം പൂർവ്വത്തിലുള്ള മിശ്രശബ്ദത്തെ ഗ്രഹിക്കുക എന്ന് വെച്ചാൽ, മിശ്രശബ്ദത്തെ ഗ്രഹിക്കുമ്പോൾ തദന്തത്തെ മിശ്രാന്തമായ ശബ്ദത്തെ ഗ്രഹിക്കാം. എന്താണ് ജ്ഞാപകം? മിശ്രം ച അനുപസർഗം അസന്ധോ. ഈ സൂത്രമാണ് ജ്ഞാപകം. ഈ സൂത്രം എന്താ പറയുന്നത്? തൃതീയാന്തമായ ശബ്ദത്തിൻ്റെ പരത്തിലിരിക്കുന്ന ഉപസർഗം പൂർവത്തിലില്ലാത്ത മിശ്ര ശബ്ദത്തിന് അന്തോദാത്തം വരുമെന്നാണ്, സ്വരം ഇരിക്കുന്ന സൂത്രമാണ്. തൃതീയാന്തത്തിൻ്റെ പരത്തിലിരിക്കുന്ന ഉപസർഗം പൂർവത്തിലില്ലാത്ത മിശ്ര ശബ്ദത്തിന് അന്തോദാത്തം വരും. അപ്പോൾ ഉപസർഗം പൂർവത്തിൽ വന്നാലോ? അതിൽ നിന്ന് മനസ്സിലാക്കാം, ഉപസർഗം പൂർവത്തിൽ വരുന്ന രൂപം ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം ഉപസർഗം പൂർവത്തിലിരിക്കുന്ന മിശ്രശബ്ദത്തിന് വരത്തില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ജ്ഞാപകമാണ്. ഉപസർഗം പൂർവത്തിൽ മിശ്ര ശബ്ദത്തിന് വരാം, അങ്ങനെ വന്നാൽ അന്തോദാത്തം വരത്തില്ല, അതാണ് ജ്ഞാപകം. ഏത് സ്വരത്തെ വിധിക്കുന്നു? ഏത് ഉപസർഗം പൂർവ്വത്തിൽ വരികയാണെങ്കിൽ അവിടെ ഒരു സുബന്ധത്തിന്റെ പൂർവ്വത്തിൽ ഉപസർഗം വരികയാണെങ്കിൽ സമാസം വരണം, അല്ലാതെ പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഉപസർഗം വരുമ്പോൾ അവിടെ സമാസം വന്നിരിക്കും, അതിന് സൂത്രങ്ങളുണ്ട്. എന്നാലേ ഉപസർഗത്തിന് ഇരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കണം? ക്രിയാരൂപമായിരിക്കണം. ഭവതി പ്രഭവതി, അവിടെ പൂർവ്വത്തിൽ ഉപസർഗമാണ്, പക്ഷെ ഉപസർഗ ക്രിയായോഗി, അവിടെ സമാസം ഇല്ല. സുബന്ധവും സുബന്ധവുമായിട്ടാണെങ്കിൽ എന്ത് വരും? ഉപസർഗം എന്ന് പറയുമ്പോൾ അവിടെ സമാസം വരും. അതൊക്കെ മിക്കവാറും നിത്യസമാസങ്ങളാണ്. മിശ്ര ക്രിയാപദമാണ്. മിശ്ര എന്ന് പറയുമ്പം തന്നെ എന്തായി? മിശ്ര ശബ്ദത്തെ നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് ഭവതി പോലെയുള്ള ക്രിയാപദമാണോ? ആണോ മിശ്ര എന്ന് പറയുന്നത്? ഭവതി പടതി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ശബ്ദമാണോ? തിങ്ങന്തമല്ല. മിശ്ര എന്ന് പറയുന്നത് സുബന്ധമാണ്, നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുകയല്ലേ. സംശയത്തിനവിടെ സ്ഥാനമില്ല. അപ്പൊ ഈ സൂത്രം പറയുന്ന അതാണോ? തൃതീയാന്തത്തിന്റെ പരത്തിലിരിക്കുന്ന ഉപസർഗം പൂർവ്വത്തിലല്ലാത്ത മിശ്രശബ്ദത്തിന് അന്തോദാത്തം വരുന്നു. അപ്പൊ അന്തോദാത്തം വരുന്നോ വരുന്നില്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഉപസർഗം പൂർവ്വത്തിലിരിക്കുന്ന മിശ്രശബ്ദത്തിന് വിധിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഉപസർഗം പൂർവ്വത്തിൽ വരാം, അവിടെ അന്തോദാത്തം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ മിശ്രശബ്ദത്തിന്റെ പൂർവ്വത്തിൽ ഉപസർഗം വരാം. അതുകൊണ്ട് എന്തുവരും? സമ്മിശ്ര. സാർ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ സമ്മിശ്രം, ഉപയോഗിക്കാറുണ്ട്. സമ്മിശ്രം എന്ന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, വേറെ ശബ്ദമായിട്ട് അതിന് സമാസം വരാൻ പാടില്ല, തദന്തത്തിൽ സമാസം വരാൻ പാടില്ല. ഈ വാർത്തയും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ജ്ഞാപകമില്ലെങ്കിൽ, ഇവിടെ വാർത്തകൊണ്ട് മിശ്രഗ്രഹണേ സ്വസർഗസ്യ വിഗ്രഹണം, മിശ്ര ശബ്ദത്തെ സൂത്രത്തിൽ ഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് കേവലമായ മിശ്രശബ്ദവുമായിട്ട് സമാസം വരാം. അതോടൊപ്പം തന്നെ ഉപസർഗം പൂർവ്വത്തിലുള്ള മിശ്രശബ്ദവുമായിട്ടും സമാസം വരാം. എങ്ങനെ? ഗുഡേന സമ്മിശ്രാഹ. ഇവിടെ മിശ്ര ശബ്ദവും സംശബ്ദവുമായിട്ട് സമാസം വന്നു കഴിഞ്ഞു. അതേത് സൂത്രപ്രകാരമാണ് സമാസം വരുന്നതെന്നുള്ളത് ഇനി നമ്മൾ പഠിക്കും. അതിന് കുഗതിപ്രാതയ പോലെയുള്ള സൂത്രങ്ങളും ധാരാളം വൃത്തികളും എല്ലാം ഉണ്ട്. പ്രാതയ ഗതാദ്യർത്ഥ പ്രഥമയ എന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകങ്ങളുണ്ട്, ഇങ്ങനെയുള്ള സമാസങ്ങൾ വരുന്നത്. അപ്പോൾ അത് നമ്മളിനി പഠിക്കും. പക്ഷെ ഇവിടെ മനസ്സിലാക്കണം എന്താണോ, സമ്മിശ്ര ശബ്ദത്തിൽ സമാസം വന്നു കഴിഞ്ഞു. ഇപ്പോൾ സമ്മിശ്ര ശബ്ദമാണ്, ഇനി ചിന്തിക്കുന്നത് അതിന് ഗൂഢശബ്ദമായിട്ട് സമാസം വരാമോ. സാമാന്യ നിയമം അനുസരിച്ച് വരാൻ സമാസപ്രത്യവിധു പ്രഷേധ. പക്ഷേ ഇവിടുത്തെ ജ്ഞാപകം, ഈ സൂത്രം ജ്ഞാപകമായതുകൊണ്ട് സമാസം വരും. അലവ് എതിരോ എങ്ങനെ വരും? സോ ഉടട്ട സമ്മിശ്ര സോ സമാസം വരുന്നു. പിന്നെ സംമിശ്ര എന്നുള്ളിടത്തും ഒരു സുഖമുണ്ട്, സമ്മിന്റെ പരത്തിലൊരു സുഖമുണ്ട്, അത് ലോപിച്ചു. ഇവിടെ ഒരു വാർത്തയും കൂടെയുണ്ട്, അവരസ്യ ഉപസംഖ്യാനം. ഈ വാർത്തയത്തെ സംബന്ധിച്ച് രണ്ടു വർഷമുണ്ട്. ചണ്ട് പറയുന്ന വാർത്തയും ആവശ്യമില്ല, കാരണം അവരോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ന്യൂനം. ആ സൂത്രത്തിൽ തന്നെ പറഞ്ഞു ഊനാർത്ഥം. ഊനാർത്ഥത്തിലുള്ള അവരെ ശബ്ദമായിട്ട് സമാസം വരുന്നതിന് വാർത്തകത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ചെല്ലു പറയുന്നു ഇവിടെ അവരെ ശബ്ദത്തിന്റെ അർത്ഥം ന്യൂനമല്ല എന്ന് ഈ വാർത്തകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വാർത്ത എഴുതിയാളെന്താ ബോധമില്ലാത്ത ആളാണ്. സൂത്രം വായിച്ചിട്ടല്ലേ വാർത്ത എഴുതിയത്. സൂത്രത്തെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഊനാർത്ഥത്തിലുള്ള ശബ്ദവും തൃതീയാന്തവുമായിട്ട് സമാസം വരും. അപ്പൊ ഊനാർത്ഥത്തിലുള്ളതാണ് അവരെ ശബ്ദം. ഇപ്പം മാസേന അവര, മാസ അവര എന്ന രൂപം ശ്രദ്ധിക്കും ഊനാർത്ഥത്തിലാണെങ്കിൽ. പക്ഷേ ഇവിടെ വാർത്തയും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ അവര ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? പൂർവം എന്നാണ്. അവര ശബ്ദത്തിന്റെ അർത്ഥം പൂർവം. ഇപ്പം മാസേന അവര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാസേന പൂർവ എന്നാണ്. അവരെന്ന് വെച്ചാൽ കുറഞ്ഞത് ന്യൂനം എന്നാണല്ലോ. അപ്പോൾ പ്രായത്തിൻ്റെയും മറ്റും നോക്കുകയാണെങ്കിൽ എന്താണോ, ഒരു മാസം കുറഞ്ഞ പ്രായമുള്ളത് എന്ന് പറയാമല്ലോ. കുറവ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മാസത്തിന് മുമ്പേ ഉള്ളതെന്നും പറയാമല്ലോ. ഒരു മാസത്തിന് മുമ്പേ ജനിച്ചയാൾ, ജ്യേഷ്ഠൻ, അങ്ങനെ പറയാമല്ലോ. രണ്ടു തരത്തിലും പറയാം. അപ്പോൾ ഇവിടെ പൂർവാർത്ഥമാണ്, മാസേന പൂർവ. പൂർവശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പൊ അത് മാറ്റാൻ പറ്റില്ല. പൂർവ സദൃശ സമാ എന്നൊക്കെ പറയുന്നിടത്ത് എന്ത് ചെയ്യണം? സംരൂപം ശബ്ദസ്യ അശബ്ദ സംജ്ഞാപ്രകാരം പൂർവശബ്ദത്തെ എടുക്കാൻ പറ്റും. പക്ഷെ ഊനർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് എന്ത് ചെയ്യാം? അർത്ഥത്തിലുള്ള മറ്റ് ശബ്ദങ്ങളെ എടുക്കാം. ആ ശബ്ദത്തിൽ പെടുന്ന ഒന്നാണ് അവരെ ശബ്ദം. അപ്പൊ പിന്നെ അതിനുവേണ്ടി വാർത്തകത്തിന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് ഇവിടെ അവരെ ശബ്ദത്തിന്റെ അർത്ഥത്തെ എന്തെടുക്കണം? പൂർവം. പൂർവ്വ ശബ്ദത്തെ അല്ല, പൂർവ്വ ശബ്ദത്തെ സൂത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഏത് ശബ്ദമേ ഉപയോഗിക്കാവൂ? അവരെ ശബ്ദം. പക്ഷെ അതിന്റെ അർത്ഥം എന്തായിരിക്കും? പൂർവം. അതിന് സൂത്രമായിട്ട് ബന്ധമില്ല. സൂത്രത്തിൽ പൂർവ്വ ശബ്ദത്തിന് നേരിട്ടാണ് സമാസം വിധിച്ചിരിക്കുന്നത്. അങ്ങനെ പൂർവ്വം എന്ന് പറഞ്ഞാൽ ഊനമെന്ന് വരണമെന്നില്ല. മുമ്പുള്ളത് ഇപ്പം ജ്യേഷ്ഠൻ പൂർവനാണ്, പക്ഷേ അതിന് പ്രായം കൂടുതലല്ലേ? കുറഞ്ഞില്ലല്ലോ. ജ്യേഷ്ഠനാ അനീനാ പ്രായം കൂടുതൽ. ഇപ്പൊ കൂടുതൽ എന്നുള്ള അർത്ഥമല്ലേ വരുന്നു? സാധാരണ അങ്ങനെയാണ്. പക്ഷേ മാസാവര എന്ന് പറയുന്നിടത്ത് പൂർവാർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു എവിടെയോ. ആ പ്രയോഗം കൊണ്ടു കണ്ടുകൊണ്ടാണ് വാർത്തകാരൻ ഇങ്ങനെ ഒരു വാർത്ത എഴുതിയതെന്നാണ്. അല്ല ഇനി ഇതിന് അങ്ങനെ ഒരു അർത്ഥമില്ലെന്ന് പറയുകയാണെങ്കിൽ ഈ വാർത്തകം തക്തവ്യം. അതുകൊണ്ടാണ് ചിലർ ഈ വാർത്തകം ആവശ്യമില്ല എന്ന് പറയുന്നത്. പക്ഷെ അർത്ഥവ്യത്യാസമുള്ളത് കൊണ്ട് വാർത്തകം വേണമെന്നാണ്. കാരണം ഊനാർത്ഥം എന്ന് പറയുമ്പോൾ അവരെ ശബ്ദവും വരും. അത്രയും ബോധമില്ലാത്ത ആളാണോ വാർത്ത കഴിഞ്ഞത്? അപ്പം മറ്റെന്തോ കണ്ടുകൊണ്ടാണ് അവരെ ശബ്ദം പൂർവാർത്ഥത്തിൽ എവിടെ പ്രയോഗിച്ചിരിക്കുന്നത്? ഇവിടെ സന്ധി നമുക്കിവിടെ ആവശ്യമുള്ളതല്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. സന്ധി എന്ന് പറയുന്നതിന് ഇവിടെ അർത്ഥം വാക്കുറപ്പിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും വിവാദമുള്ള കാര്യങ്ങൾ, എന്താണോ അച്ഛൻ്റെ സ്വത്ത് വീതം വയ്ക്കുന്നു, അപ്പോൾ പറയണ നിനക്ക് ഒരേക്കർ എനിക്ക് ഒരേക്കർ എന്ന് പറഞ്ഞ് വാക്കുറപ്പിക്കുന്നതിനാണ് ഇവിടെ പറയുന്നത് സന്ധി. അത് ആ സൂത്രത്തിൽ വരുന്ന കാര്യമാണ്. ഇവിടുത്തെ നമ്മുടെ സമാസവുമായിട്ട് ബന്ധം പിന്നെ ഇതുപോലെ മറ്റ് ഗുടേന മിശ്ര, ഗുടമിശ്ര, പൃഥുവേന മിശ്ര, പൃഥുക മിശ്ര. പൃഥുക എന്ന് പറഞ്ഞാൽ എന്താണോ അവൻ, അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പലയിടത്തും ഇങ്ങനെ ഉപയോഗിച്ച് വരും. ശർക്കരേണ മിശ്ര, ശർക്കര മിശ്ര. ശർക്കര എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലിനും പറയും, ചെറിയ കല്ലിന്. അടുത്തു വരുന്നത് കർത്തൃകരുണ കൃത ബഹുണം. അത് കഴിഞ്ഞാണല്ലോ, അതിൻ്റെ സിദ്ധാന്തമതിയിലെ വ്യാഖ്യാനമെല്ലാം വായിച്ചാണല്ലോ. അടുത്ത് വരുന്നു കൃത്യരധികാർത്ഥ വചനേ. ഇവിടെ അധികാർത്ഥ വചനം എന്ന് പറയുന്നു. ശബ്ദം കേൾക്കുമ്പം തന്നെ പറയാം, ആവശ്യത്തിൽ കൂടുതൽ പറയുക, അതാണ് അധികാർത്ഥ വചനം. അതിനാണ് എന്ത് പറയുന്നത്? ആവശ്യത്തിൽ കൂടുതൽ പറയുക. അർത്ഥവാദം. ആളിനെ കണ്ടാൽ കറുത്ത് കുരങ്ങനെ പോലെ ഇരിക്കുന്നു, എന്നാലും പറയും ആളെ കണ്ടു കഴിഞ്ഞാൽ കാമദേവനെ പോലെ ഇരിക്കുന്നു. ഇതാണ് അധികാർത്ഥ വചനം. അധികവും പറയുക, സ്തുതിച്ചു പറയുക, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് സ്തുതി നിന്ദാഫലകം അർത്ഥവാദ വചനം അധികാർത്ഥ വചനം. തത്ര കർത്തരി കർണേജ തൃതീയ കൃത്യ സഹ പ്രാഗ്ബത്ത്. ഇവിടെ നേരത്തെ കൃതന്തവുമായിട്ടുള്ള സമാസത്തെ വിധിച്ച് ഏത് സൂത്രത്തിൽ കർത്തുകാരനാണ്. ഈ കൃത്ത് എന്ന് പറയുന്ന പ്രത്യയങ്ങളാണ് അതിങ് കൃത്പ്രത്യയങ്ങൾ. കൃത്ത് അതിങ് എന്ന് പറയുന്ന സൂത്രം പറയുന്നു. ഈ കൃത് പ്രത്യയങ്ങളുടെ ഒരു ഉപവിഭാഗമാണ് എന്ത്? കൃത്യപ്രത്യയങ്ങൾ. കർത്ത എന്ന് പറഞ്ഞാൽ കൃതന്തം, അതേസമയം കൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യപ്രത്യയാന്തം. അങ്ങനെ വ്യത്യാസം. രണ്ടും കൃതന്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കൃത്പ്രത്യയങ്ങളുടെ ഉപവിഭാഗമാണ് ഏതുപോലെ നിഷ്ഠ. നിഷ്ഠ എന്ന് പറയുന്നത് കൃത് പ്രത്യയങ്ങളുടെ ഒരു ഉപഭാഗമാണ്. ഗതഹ എന്ന് പറഞ്ഞാൽ കൃതന്തവുമാണ് നിഷ്ഠാന്തവുമാണ്. അതുപോലെ കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതന്തവുമാണ് കൃത്യപ്രത്യാന്തവുമാണ്. അങ്ങനെ കൃത്യപ്രത്യയങ്ങളെന്ന് പറയും. പക്തവ്യം, ഗന്ധമ്യം, ഗമനീയം, ഗമ്യം, ഇതെല്ലാം കൃത്യപ്രത്യാന്തങ്ങളാണ്. ഇതെല്ലാം കൃതന്തത്തിൽ അന്തർഭവിക്കുന്നതാണ്. ഇവിടെ സമാസം വിധിക്കുന്നത് കൃത്യേഹി. സമി ത്വാന്തവും യബന്തവും ഒക്കെ കൃതന്തമാണ്. ലബന്ധമൊക്കെ കൃതന്ധമാണ്. എങ്ങനെ? ത്വാന്തം, ലബന്ധം, അതെല്ലാം കൃതന്ധങ്ങളാണ്. സമാന കർത്തൃകയോ പൂർവകാലേ, അവിടെ ധാതുവിൽ നിന്ന് കൃതിൽ നിന്ന് ത്വാ വന്നു കഴിഞ്ഞാൽ കൃത്വ, അതിൽ തന്നെ എന്തോരും സമാസേ അനഞ്ഞു പൂർവേ ത്വ ലപ്, ലപ്പ് ആദേശം വന്നു കഴിഞ്ഞാൽ കൃത്യ, അങ്ങനെ വരും. എല്ലാം കൃതന്ധങ്ങളാണ്. കർത്തും തുമൻ വരുമ്പം ഇവിടെ കൃത്യപ്രത്യാന്തങ്ങളുമായിട്ടാണ് സമാസത്തെ വിധിച്ചിരിക്കുന്നത്. ബാക്കി പഴയതുപോലെ തന്നെ എന്താണ്? തൃതീയ കർത്തരി കർണേജ പൂർവത്തിൽ നിന്ന് വരുന്നുണ്ട്. കർത്തരി കർണേജ തൃതീയ എന്ന് വെച്ചാൽ തൃതീയാന്തം കൃത്യ സ വാസമസ്യതേ സ തത്പുരുഷ സമർത്ഥ പദവിധി സമാസ വിഭാഷ എല്ലാം വരും. പിന്നെ പൂർവത്തിൽ നിന്ന് ഇവിടെ വരുന്നത് തൊട്ട് മുമ്പിൽ നിന്ന് വരുന്ന എന്തൊക്കെയാണ്? കർത്തരി കർണേജ തൃതീയ എന്നാണ് കൃത്യാന്തവുമായിട്ട്. അപ്പോൾ ഏതാണ് കൃത്യാന്തം എന്നുള്ളത് നമുക്ക് പരിചയം കൊണ്ട് കിട്ടുന്നതാണ്. അത് കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് അധികാർത്ഥ വചനത്തിന്റെ അർത്ഥമാണ്. സ്തുതി നിന്ദാഫലകം അർത്ഥവാദ വചനം. സ്തുതിപരവും നിന്ദാപരവുമായി വരുന്ന അർത്ഥവാദ വചനം. എന്താണ് അർത്ഥവാദങ്ങൾ, അതിൻ്റെ ഭേദങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് മീമാംസയിലാണ്. സ്തുതി നിന്ദാഫലം അർത്ഥവാദ വചനം, അധികാർത്ഥ വചനം. ഇതിനാണ് എന്ത് പറയുന്നത്? അധികാർത്ഥ വചനം. തത്ര, അപ്പൊ അങ്ങനെ അർത്ഥവാദം വരുന്നിടത്ത് എന്നുവെച്ചാൽ അവിടെ സമസ്ത പദത്തിൽ ഒരു അർത്ഥവാദം ഉണ്ടായിരിക്കും. അത് ഒന്നുകിൽ സ്തുതിയായിരിക്കും അല്ലെങ്കിൽ നിന്ദയായിരിക്കും. ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാകും. അവിടെ കർത്തരി കർണേജ തൃതീയ കൃതീ സഹ പ്രാഗ്വത്, കർത്തൃത്വത്തിലും കർണാർത്ഥത്തിലുള്ള തൃതീയാന്തം കൃത്യപ്രത്യയങ്ങളുമായിട്ട് സമാസം വരുന്നു. ഇവിടെ സമാസം വാദച്ഛേദ്യം തൃണം, വാദേന വാതേന ഛേദ്യം തൃണം, കാറ്റുകൊണ്ട് മുറിക്കാവുന്നുള്ളത്. കാറ്റുകൊണ്ട് ചിന്ന ഭിന്നമായി പോകുന്ന പുല്ല്, അതൊരു പുല്ലിൻ്റെ നാമ്പിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അത് സന്ദർഭം അനുസരിച്ചിട്ടാണ് അത്. ആ പുല്ലിൻ്റെ നാമ്പ്, ആ പുല്ല് പശുവിന് തീറ്റയ്ക്ക് കൊടുക്കുകയാണ് തീറ്റയായിട്ട്. വേണമെങ്കിൽ ആ പുൽനാമ്പിനെ സ്തുതിച്ച് പറയുകയാണ്. എന്താണ് ആ പുൽനാമ്പ്? ഇത്രയും മൃദുവാണ്, കാറ്റുകൊണ്ട് പോലും മുറിഞ്ഞു പോകുന്ന വെച്ചാൽ അത് പശുവിന് വളരെ ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ വാദച്ഛേദ്യം എന്ന് പറയുമ്പം എന്താണ്? സ്തുതിപരമായി പറയുകയാണ് വാദച്ഛേദ്യം പുല്ല്. അപ്പോൾ അത് സ്തുതിക്കുകയാണ്. പുല്ല് ഇത്രയും നല്ല പുല്ലാണ് പറയുന്നത്. ഇളം പുല്ല് എന്ന് പറയും, പശുവിന് ഇഷ്ടപ്പെടുന്നതാണ്. പഴയകാലത്ത് ഈ ശബ്ദങ്ങളൊക്കെ പ്രയോഗിക്കുന്ന അങ്ങനെ ഓരോരോ സന്ദർഭങ്ങളനുസരിച്ചിട്ടാണ്. ഇന്ന് നമ്മൾക്ക് അത്തരം സന്ദർഭങ്ങൾ പരിചയമില്ലാത്തതുകൊണ്ട് അർത്ഥം മനസ്സിലാകത്തില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് പശുവിനെ മേയുന്നതിന് വേണ്ടി വിട്ട് എന്നിട്ട് പറയുകയാണ് ഇവിടുത്തെ പുല്ലെന്ന് പറയുന്നത് എന്താണ്? വാദച്ഛേദ്യമാണ്, കാറ്റുകൊണ്ട് പോലും മുറിഞ്ഞു പോകുന്നതാണ്, ഇളം പുല്ലാണ്. വളരെ എന്നെ സ്തുതിച്ച് പറയുകയാണ്. അക്ഷരാർത്ഥത്തിൽ കാറ്റ് വന്നിട്ട് അവിടുത്തെ പുല്ലുകളെല്ലാം മുറിച്ചു കളയുന്നു എന്നുള്ളതല്ല, അത്രയും ഇളം പുല്ലാണ്, മൃദുവാണ്, കോമളമാണെന്നുള്ള അർത്ഥത്തിലാണ്. ഇനി തിരിച്ചും പറയാം, നിന്ദിച്ചും പറയാം. പറയുന്നത് വാദച്ഛേദ്യം തിരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് ഈ പുല്ല് ഉപയോഗിച്ചാണ് എന്തിനെങ്കിലുമൊക്കെ കെട്ടുന്നത്, കയറിന് പകരം. അപ്പം കെട്ടാൻ വേണ്ടിയിട്ട് പുല്ലെടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്? ഇപ്പോഴും ചെയ്യുന്ന കച്ചി ഉണ്ടല്ലേ, കച്ചി കെട്ടുന്നു. അത് ദുർബലമാണ്, പുല്ല് കെട്ടാൻ വേണ്ടി എടുത്തിട്ട് പറയുന്നത് എന്താണ്? വാതച്ഛേദ്യമാണോ? ഒരു കാറ്റടിച്ചാൽ മുറിഞ്ഞു പോകുന്നതാണ്. ഇത് വെച്ച് എങ്ങനെയാണ് ബന്ധിക്കുന്നത്? അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? പുല്ലിനെ നിന്ദിക്കുകയാണ്. അത് കാറ്റ് അടിച്ചാൽ മുറിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ അത്ര ദുർബലമാണോ പുല്ല്? ഈ പുല്ല് ഉപയോഗത്തിന് കൊള്ളത്തില്ല, ഇത് ഒരു കയറായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സന്ദർഭം അനുസരിച്ച് ഒരേ ശബ്ദം തന്നെ സ്തുതിപരമായി ഉപയോഗിക്കും, നിന്ദാപരമായി ഉപയോഗിക്കും. അങ്ങനെ സ്തുതിപരമായും നിന്ദാപരമായും ഉപയോഗിക്കുന്നിടത്താണ് ഈ സമാസം പ്രയോഗിക്കുന്നത്. വാദച്ഛേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിപരീത അർത്ഥങ്ങളിൽ ഒരേ ശബ്ദം തന്നെ പ്രയോഗിക്കും, സാഹചര്യം അനുസരിച്ച് അത് മാറും. അത് നമ്മൾ മനസ്സിലാക്കണം, സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. അതല്ലേ അർത്ഥം, ഇതല്ലേ അർത്ഥം എന്ന് പറഞ്ഞ് വഴക്കൂടിയിട്ട് കാര്യമില്ല. രണ്ടർത്ഥവും വരാം. ഇപ്പൊ വാദച്ഛേദ്യം അലൗകികഗ്രഹം എങ്ങനെയാണ്? വാതേന ഛേദ്യം വാദ വാത ട ഛേദ്യ സു ഇതി വിഗ്രഹേ കൃത്തിർ അധികാർത്ഥവചനൈത്യനേന സമാസേ കൃതേ സമാസന പ്രാതിസഞ്ജായാം സുബോധാതു പ്രാതിപേദ്യേന ലുക്കി കൃതേ പ്രഥമാ നിർദ്ദിഷ്ടം സമാസോപസർജനം ഇത്യനേന തൃതീയാന്തസ്യ വാദശബ്ദസ്യ ഉപസർജനസംജ്ഞായാം ലബ്ധായാം ഉപസർജനം പൂർവം ഇത്യനേന പൂർവനിപാതേ വാദശബ്ദസ്യ പൂർവനിപാതേ കൃതേ വാദച്ഛേദ്യ ഇത്യത്ര ഏകദേശകൃതമനന്യോത്യനേന പ്രാതിസഞ്ജ്ഞായാം ഞാപ്രാതിപതികാത് പ്രത്യേക പരസ്യത്തിനേന സ്വാദ്യുത്പത്തൗ അനുബന്ധലോപേ അവിഭാവം. അതിവിടെ പോയി, ഇത് തത്പുരുഷ സമാസമാണ്, അവീഭാവമല്ല. ഇത് തത്പുരുഷ സമാസമാണ്, അവീഭാവമല്ല. ഇങ്ങനെ പോയി ഇവിടെ സുജാതേ നമുസ്തകേ എങ്ങനെ വരും? നമുസ്തകേ സമോർ നമുസ്തകാദ ലുക്കിതി ഇതി ഇത് അമ്മ പിന്നെ സുലോഭം ആ ഇത് ലോഭപ്രാപ്തൗ അതോ അമിത്തിനേന സമോരമാദേശേ കൃതേ വാദച്ഛേദ്യ അമ്മിത്യത്ര അമിപൂർവത്തിനേന പൂർവരൂപകൃതേ വാദച്ഛേദ്യം. നമസ്കാരം ആയതുകൊണ്ട് വാദച്ഛേദ്യമെന്ന് വരുന്നു. ഇവിടെ വാതേന ഛേദ്യം, ഇവിടെ ഛേദിക്കുന്ന എന്താണ്? അതുകൊണ്ട് കർത്തരി തൃതിയാണ്, വാദം കർത്താവാണ്, കാറ്റ്. അതാണ് അവിടെ പറഞ്ഞ എന്താണ്? കർത്തരി കർണേജ തൃതിയ. കർത്തരി തൃതി വിധിക്കുന്ന സൂത്രം കർത്തു കർണയോ തൃതിയ. അടുത്ത് കർണത്തിനാണ് ഉദാഹരണം പറയുന്നത്, കാകപേയ അതി. അത് കാക്കേന പേയ അല്ലെങ്കിൽ കാക്കൈഹി പേയ, ഇങ്ങനെയാണോ വിഗ്രഹിക്കാം. ഇപ്പോ ഒരു നദിയാണ്, ആ നദി എന്ന് പറയുന്നത് നിറഞ്ഞ് കവിഞ്ഞൊഴുകയാണ്. അപ്പോ തടസ്ഥൈരവി കാക്കൈഹി പേയ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കരയിലിരിക്കുന്ന കാക്കയ്ക്ക് പോലും വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു മരത്തിൻ്റെ ശിഖരത്തിലിരിക്കുന്ന കാക്കയ്ക്ക് പോലും വെള്ളം കുടിക്കത്തക്ക രീതിയിൽ നദി പൂർണ്ണമാണ് ജലം കൊണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? സ്തുതിയാണ്, നദിയെ സ്തുതിക്കുകയാണ്. അപ്പോൾ കാക്കപേയ നദി എന്ന് പറയുന്നത് നദിയുടെ വിശേഷണമായതുകൊണ്ട് സ്തുതിക്കുന്നു. മറിച്ച് വേനൽക്കാലമാണ്, നദി വറ്റി വരണ്ട് അതിൽ ഒരു തുള്ളി വെള്ളമേ ഉള്ളൂ, അപ്പോഴും പറയാമല്ലോ നദിയിൽ എത്ര വെള്ളമുണ്ട്? ഒരു കാക്കയ്ക്ക് കുടിക്കാനുള്ള വെള്ളമേ അതിനകത്തുള്ളൂ. ഇതെന്ത് നദിയാണോ, ഇതാണോ നദി എന്ന് പറയുമ്പോൾ എന്തായി? നിന്ദയായി. നദിയെ നിന്ദിക്കുകയാണ്. വെള്ളമില്ലാത്ത നദി, വറ്റി വരണ്ട ഭാരതപ്പുഴ, അതിനെയും പറയാം എന്താണ്? കാക്കപ്പേയ നദി എന്ന് പറയാം. അപ്പോൾ അവിടെയും വന്നല്ലോ രണ്ടർത്ഥം. ഒന്ന് പൂർണ്ണമായ നദി എന്ന് പറഞ്ഞാൽ സ്തുതി, വറ്റി വരണ്ടതെന്ന് പറഞ്ഞാൽ നിന്ദ. വിസ്മാസം വരും. അധികാർത്ഥ വചനം ഒരു ശബ്ദത്തിൽ തന്നെ പല വിഗ്രഹം എങ്ങനെ വരും? കാക ബിസ് അല്ലെങ്കിൽ ട ഭ്യാം എങ്ങനെ വേണോ പറയാം. അതിൽ എന്താണ് അവിടുത്തെ അർത്ഥത്തിൻ്റെ വീക്ഷ അനുസരിച്ച് പറയാം. പലത്തിൽ എന്ത് വരുന്നു? പിന്നെ കൃത്യയിൽ അധികാർത്ഥ ജനീതി സമാസേ കൃതേ കൃത്യ സമാസ ചൈത്യന പ്രാതിസഞ്ജായ സുബോധാദി പ്രാതിപേദ്യന ലോപേ സമാന്തരസ്ഥ സമാസ ഉപസജ്ജന വിദ്യനേന പൂർവ്വ ഉപസർജനസഞ്ജായ കാകപേയ ഇത്യത്ര ഏകദേശവതി അനന്യവദ്യനേന ഹൽഭ്യോ ദീർഘാസുതിന സുലോഭേ കാകപേയ ബാക്കി ബാക്കി രൂപം ഒരു രൂപയേ ഉള്ളൂ. കാകപേയ കായപേവേ സീത എന്നോട് ദേവസൂത്രം വന്നു. ഔങ് ആപ്പഹ പ്രകാരം എന്തോന്നു ഗുണം വന്നു സീതേ എന്ന് പറയുന്നു. സീതാഹ എന്നോട് ദേവസൂത്രം വന്നു. സീതാഹ ജസ്സില് പോയാ സൂത്രം പ്രഥമോ പുറസ്വർണം ഒന്നുകൂടി ദീർഘാ ജസിച്ച പ്രഥമോ പുറസ്വർണം വരുന്നു. കാകപേയ പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് തൃതീയ എന്ന് പറയുന്നത് പൂർവത്തിൽ നിന്ന് വരുന്നു. കൃത്യേഹി ഏത് വിഭക്തിയാണ്? അധികാർത്ഥ വചനേ ഏതാണ്? അപ്പൊ പിന്നെ പ്രഥമാന്തം ഏതാണ്? പൂർവത്തിൽ നിന്ന് വരുന്ന തൃതീയ. അതുകൊണ്ടാണ് തൃതീയാന്തത്തിന് പൂർവ്വനിപാതം ചെയ്തത് ഉപസർജനസഞ്ജമെന്ന്. അപ്പൊ സൂത്രത്തിലെ പ്രഥമാ നിർദ്ദിഷ്ടം എന്ന് പറയുമ്പോൾ ഏതായി? പൂർവത്തിൽ നിന്ന് വന്ന തൃതീയ. പിന്നെ ഇവിടെ പറഞ്ഞു കൃത്യേഹി. ഇവിടെ ഛിദ്യം ഛിദിര് വിദാരണേ എന്ന് പറയുന്ന പിളർക്കുക ഛേദിക്കുക എന്നുള്ള ധാതുവിൽ നിന്ന് ഇവിടെ ഛിദ്യം കൃത്യപ്രത്യമാണ്. ഛേത്തും അർഹം ഛേദ്യം എന്ന് പറയുന്നത് ഇത് കൃത്യപ്രത്യമാണ്. അല്ലെങ്കിൽ ശക്തി ലംഘിച്ച ശക്തി അർത്ഥത്തിൽ വരാം. ഛേത്തും ശക്യം ഛേത്തും അർഹേ കൃത്യ തൃച്ഛ അർഹേ കൃത്യ തൃച്ഛ അർഹാർത്ഥത്തിൽ കൃത്യപ്രത്യങ്ങളുണ്ട്. ശക്തി ലംഘിച്ച ശക്യാർത്ഥത്തിൽ കൃത്യപ്രത്യം വരും. അപ്പൊ ഈ കൃത്യപ്രത്യങ്ങൾക്കെല്ലാം അർഹം ശക്യം എന്നെല്ലാം അർത്ഥം പറയാം. ഛേത്തും അർഹമെന്നും പറയാം, ഛേത്തും ശക്യം ഛേദിക്കാൻ കഴിയുന്നത് അങ്ങനെ. അതാണ് കർത്തും ശക്യം കർത്തവ്യം എന്ന് പറയുന്നതാണ്, ചെയ്യാൻ കഴിയുന്നുള്ളു. പിന്നെ കർത്തും അർഹം ശക്യം യോഗ്യം ഈ അർത്ഥത്തിലെല്ലാം വരും. അവരവിടെ പേയ എന്ന് പറയുന്നിടത്ത് എന്താണ്? പാധാതുവിൽ നിന്ന് കൃത്യപ്രത്യം വന്നാണ്. പാദം അർഹം എന്നാണ്. അച്ചോ യത്ത് എത്ത് പ്രത്യം വരും. ഈ ദ്യതി എത്ത് പരത്തിലും പൂർവ്വത്തിൽ ഈ വരും, ഗുണം വരും, പേയം എന്ന് വരും. അല്ലാതെ നമ്മൾ കൃത്യപ്രക്രിയയിൽ പഠിക്കുന്നതാണ്. ഇപ്പൊ പാദം അർഹം പേയം എന്ന് വരും. ഇവിടെ നദിയുടെ വിശേഷണമായതുകൊണ്ട് പേയ. ഈ കൃത്യപ്രത്യാന്തങ്ങളെല്ലാം സാധാരണ വിശേഷണങ്ങളായി ഉപയോഗിക്കും, വിശേഷ്യത്തിന് അനുസരിച്ച്. പേയ നദി എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും കൃത്യപ്രത്യാന്തങ്ങളാണ് എന്ന് നമ്മൾ തൽക്കാലം മനസ്സിലാക്കി വയ്ക്കുക. എങ്ങനെയാണ് അത് അർത്ഥവാദം എന്ന് പറയുന്നത്? അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുക. തൃതീയാന്തം എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് വാദശബ്ദവും മറ്റൊന്ന് കാകശബ്ദവുമാണ്. അതുമായിട്ട് സമാസം വരുന്നു. ഇത് അനിത്യ സമാസമാണ്. അതുകൊണ്ട് വിഗ്രഹവാക്യവും ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങൾ പൊതുവായി മനസ്സിലാക്കണം.